തൃതീയാണ് ഇത്തംഭൂതലക്ഷണി തൃതീയ. അത് കഴിഞ്ഞ് അടുത്തത് സംജ്ഞു അന്യദരസ്യം കർമ്മണി സംപൂർവസ്യ ജാനാദേഹ കർമ്മണി തൃതീയ വാസ്യാത്. പിത്ര പിതരം വാ സംജാനീതെ കർമ്മത്തിൽ തൃതീയ വിധിക്കുന്ന സൂത്രമാണ്. സമ്പൂർണത്തിലുള്ള ജ്ഞാതാവ് ഞാ അവബോധനെ എന്ന് പറയുന്ന ധാതു സമ്പൂർവത്തിലുള്ള ജാധാതുവിൻ്റെ കർമ്മത്തിൽ ഞാ അവബോധനെ സകർമ്മക ധാതുവാണ്. അതിന് കർമ്മമുണ്ട്. കർമ്മത്തിൽ ഏത് വരണം? ഏ സൂത്രം? കർമ്മണി ദ്വിതീയ വരേണ്ടതാണ്. പക്ഷെ ഈ സൂത്രത്തിൽ എന്ത് ചെയ്തു? അന്യതരസ്യാം എന്ന് പറഞ്ഞാൽ വികല്പമായിട്ട് തൃതീയ വിധിച്ചു. തൃതീയ വരാത്ത പക്ഷത്തിൽ കർമ്മണി ദ്വിതീയ, ഇവിടെ വികല്പമായിട്ട് തൃതീയ വിധിച്ചു. ഇത് ഒരു ധാതുവിന് വേണ്ടി മാത്രം, വേറെ ഇതിനുദാഹരണമൊന്നുമില്ല. സമ്പൂർവത്തിലുള്ള ജ്ഞാധാതു അങ്ങനെ പ്രയോഗമുണ്ട്, അതുകൊണ്ട് അങ്ങനെ വിധിച്ചിരിക്കുന്നു. സമ്പൂർവത്തിലുള്ള ജ്ഞാധാതുവിന്റെ കർമ്മത്തിൽ ദ്വിതീയ പ്രയോഗിക്കേണ്ട സ്ഥാനത്ത് തൃതീയം പ്രയോഗിച്ചിരിക്കുന്നു. അതുകൊണ്ടിവിടെ പണിനി മഹർഷി അതിന് തൃതീയം വിധിച്ചു. തൃതീയവാസ്യാ എന്റെ മുമ്പിലുള്ള സൂത്രം ഏതാണ്? ഇത്തംഭൂതലക്ഷണേ ഏനാംഗവികാര ഭൂതലക്ഷണേ സഹയുക്ത അപ്രധാനേ. അതെല്ലാം തൃതീയ വിധിക്കുന്നതാണ്. അതിന് തുടർന്ന് വന്നാണ് ഈ സൂത്രം ഇവിടെയും തൃതീയ വിധിച്ചു. അന്യതരസ്യം എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മമായതുകൊണ്ട് കർമ്മത്തിൽ ദ്വിതീയം വരുന്നു. പിത്ര പിതരം വാ സംജാനീതേ. സംജാനീതി എന്ന് വെച്ചാൽ സമ്യക് ജ്ഞാനീതെ അറിയുന്നു എന്നുള്ള അർത്ഥമാണ്. അറിയുന്നു, അറിയുന്നതിന് ഒരു കർമ്മമുണ്ട്. കർമ്മമായതുകൊണ്ട് കർമ്മണി ദ്വിതി വരും. പിതരം സഞ്ജാനീതേ. പക്ഷേ കർമ്മത്തിൽ തൃതീയ വിധിച്ചതുകൊണ്ട് ഇവിടെ പിത്ര സംജാനീതേ. ഇങ്ങനെയുള്ളടത്ത് അർത്ഥത്തിന് വ്യത്യാസം വരില്ല. എന്തുകൊണ്ട്? അറിയുന്നത് ആരെയോ അത് പിത്ര എന്ന് പറഞ്ഞാലും പിതരം എന്ന് പറഞ്ഞാലും അറിയുന്ന ആളൊന്നേ തന്നെ. പുത്ര പിതര സഞ്ജാനീതേ. പുത്രൻ പിതാവിനെ അറിയുന്നു. അപ്പൊ പിത്ര എന്ന് കാണുന്നത് കൊണ്ട് അത് കർമ്മമല്ലാതായി പോകത്തില്ല. കാരണം കർമ്മത്തിന് തന്നെയാണ് തൃതീയ വിധിച്ചത്. അതുകൊണ്ട് അർത്ഥം പറയുമ്പോ പിത്ര സഞ്ജാനീതി എന്ന് കണ്ടുകഴിഞ്ഞാൽ പിതാവിനെ കൊണ്ടറിയുന്നു എന്നൊന്നും അർത്ഥം പറയണ്ട. മലയാളികൾ അങ്ങനെ അർത്ഥം പറയും. അതിന്റെ ആവശ്യമില്ല. കാരണം തൃതീയ ഹേതുവായി കൊണ്ടാലോടുകൂടെ ദ്വിജക്രമ എന്നാണ് പഠിക്കുന്നത്. അത് വെച്ച് അർത്ഥം പറഞ്ഞുകൊള്ളരുത്. ഇവിടെ പിതാവ് എന്ന് പറയുന്നത് കർമ്മം തന്നെ. കേവലം വിഭക്തിക്ക് മാത്രം എന്ത് ചെയ്തു? മാറ്റം വന്നു എന്നുള്ള രൂപത്തിന് മാത്രമേ മാറ്റം വന്നപ്പോൾ. കാലവിഭക്തി തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ വരുന്നിടത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മലയാളത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു ഭാഷയിലേക്ക് പറയുമ്പോൾ അവിടെ തൃതീയയുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന അർത്ഥമൊന്നും എടുത്ത് പ്രയോഗിക്കേണ്ട കാര്യമുണ്ട്. കർമ്മമാണെങ്കിൽ കർമ്മത്തിന്റെ അർത്ഥം തന്നെ പിതാവിനെ അറിയുന്നു എന്ന് തന്നെയാണ്. എന്താണ് ചോദിച്ചത്? ഇതി ക്രമാ തൃതീയ ഹേതുവായിക്കൊണ്ടാലോടൂടെ ചക്രമാ ആയിക്കൊണ്ട് ചതുർത്ഥീച സർവത്ര പരികീർത്തിത അതിങ്കൽ നിന്ന് പൊക്കക്കാൾ ഹേതുവായിട്ട് പഞ്ചമി ഇക്കുമിന്ന് ഉടേഷ്ടി. ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ അർത്ഥം പറഞ്ഞ് വയ്ക്കുന്നത്. അത് എല്ലായിടത്തും എടുത്ത് പ്രയോഗിച്ചു കളയരുത്. ഇങ്ങനെ ഉള്ളടത്ത് പിതാവിനെ അറിയുന്നു എന്നേ ഉള്ളൂ അർത്ഥം. അത് ഈ വ്യാകരണം പഠിക്കാത്തവർ മലയാളത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ അബദ്ധം പലയിടത്തും ട്രാൻസ്ലേഷനിലെല്ലാം പലരും ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. തൃതീയ കണ്ടുകൊണ്ട് പിതാവിനെ കൊണ്ടറിയുന്നു എന്നൊക്കെ എഴുതി വയ്ക്കും. എൻ്റെ ആവശ്യമുണ്ട്, പിതാവിനെ അറിയുന്നു എന്നേ ഉള്ളൂ. ഹേതൗ അടുത്ത് ഹേത്വ അർത്ഥേ തൃതീയാസ്യ. ഈ സൂത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അർത്ഥത്തിൽ തൃതീയ വിധിക്കുന്നു. പ്രത്യേകിച്ച് ഒരു കാരകത്തിനല്ല, ഇന്ന അർത്ഥത്തിൽ ഇന്ന വിഭക്തി എന്ന് പറയുകയാണ്. ഹേത്വ അർത്ഥത്തിൽ തൃതീയ. ദ്രവ്യാദി സാധാരണം നിർവ്യാപാര സാധാരണം ച ഹേത്വർത്ഥം ഹേതുത്വം കരണത്വം തു ക്രിയാമാത്ര വിഷയം വ്യാപാര നിയതം ച ദണ്ഡേന ഘടഹ. എന്റെ ഉദാഹരണം ഇതാണ്, ദണ്ഡേന ഘടഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ദണ്ഡഹേതുക ഘടം എന്നാണ്. ദണ്ഡം ഹേതുവായിട്ടുള്ള ഘടം. ഇവിടെ ദണ്ഡത്തിന് നമ്മൾ വ്യാകരണത്തിൽ പഠിക്കുന്നത് ദണ്ഡം എന്ന് പറയുന്നത് കരണം. ഇവിടെ ദണ്ഡം എന്ന് പറയുന്നത് ഹേതുവാണ്. ദണ്ഡം കരണമല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ ആണെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? കാരണം കരണ സംയോജിക്കുന്ന സൂത്രമാണ് സാധകതമം കരണം. എന്താണ് എന്റെ വൃത്തി? ക്രിയാസിദ്ധവും പ്രകൃഷ്ടോപകാരകമാണ് കരണം എന്ന് പറഞ്ഞാൽ അവിടെ പറയുന്നത് ഒരു ക്രിയ ഫലമായി വരുമ്പോൾ അതിനങ്ങേറ്റ ഉപകാരകമായിരിക്കുന്നു. ഏതൊന്നിനെ തുടർന്നാണോ ആ ക്രിയ സംഭവിക്കുന്നത് അതാണ് കരണം. ബാണേന ഹതഹ എന്ന് പറയുന്നു. ഇപ്പൊ ഹനനം എന്ന് പറയുന്നതാണ് ക്രിയ. ആ ക്രിയ ഏതിനെ തുടർന്നാണോ സംഭവിച്ചത്, ഏതിനെ തുടർന്ന്? ബാണത്തെ. അപ്പൊ ക്രിയാസിദ്ധിക്ക് കരണമെന്ന് പ്രത്യേകം പറഞ്ഞു. ക്രിയാസിദ്ധിക്ക് കരണമായി കഴിഞ്ഞാൽ അതിന് കർണസഞ്ജ വരുന്നു. അപ്പോ ഏ സൂത്രം പ്രവർത്തിക്കും? കർത്തൃകരണയോ തൃതീയ. കർത്താവിനും കർണത്തിലും തൃതീയ വരും. അവിടെ പ്രത്യേകം പറഞ്ഞു ക്രിയാസിദ്ധവും. ക്രിയ നിഷ്പന്നമാകുന്നതിന് പ്രകൃഷ്ട ഉപകാരകം അത്യന്തോപകാരകമായിരിക്കുന്നു. കർണത്തെ തുടർന്ന് ക്രിയ സംഭവിക്കുന്നു. അങ്ങനെ നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദണ്ഡേന ഘടഹ. ഇവിടെ ഘടം എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. ആണോ? പിന്നെന്താ? ഘടം എന്ന് പറയുന്ന എന്താണ് ഇവിടെ? എന്താണ് ക്രിയ അല്ല എന്ന് പറഞ്ഞു. അത് ശബ്ദം. ഘടം എന്ന് പറയുന്ന എന്താണെന്ന് ഞാൻ ചോദിച്ചു. ഘടം ശബ്ദമാണെന്ന് എനിക്കറിയത്തില്ലേ. കർത്താവാണ്. ബാണേന ഹത എന്ന് പറയുന്നിടത്ത് കഥ എന്ന് പറയുന്ന എന്തിനെ പറയുന്നു? ക്രിയെ. അപ്പൊ ദണ്ഡേന ഘട എന്ന് പറയുന്നിടത്ത് ഘടം എന്തിനെ പറയുന്നു? ക്രിയ. ഘട ക്രിയാണ്. എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ ഘടിതമായത് ഘടമെന്ന്? എന്ന് പറഞ്ഞാലും ക്രിയയാകത്തില്ല. ഘടം എന്ന് പറയുന്നത് ദ്രവ്യം. ഘടം എന്ന് പറയുന്നത് അതാണ് വ്യത്യാസം. സാധകതമം കർണം എന്ന് പറയുന്നതും ഹേതു എന്ന് പറയുന്നതും തമ്മിലെ വ്യത്യാസത കാണിക്കാൻ വേണ്ടിയിട്ടായി ചോദിച്ചത്. അവിടെ ബാണേന ഹഥ എന്ന് പറയുന്നിടത്ത് ബാണം കൊണ്ട് സാധ്യമായത് ക്രിയ, ഇവിടെ ദണ്ഡേന ഘടക എന്ന് പറയുന്നിടത്ത് ദണ്ഡം കൊണ്ട് സാധ്യമായത് ദ്രവ്യം. അപ്പോ ദ്രവ്യത്തിന്റെ ഉപകാരകമായിരിക്കുന്നത്, അതിനെന്ത് വരുന്നു? തൃതീയ എന്തുകൊണ്ട്? അതിന് ഹേതുസഞ്ജ. ദ്രവ്യത്തിന്റെ ഉപകാരകമായിരിക്കുന്നതിന് ഹേതുസഞ്ജ, ക്രിയയുടെ ഉപകാരകമായിരിക്കുന്നതിന് കരണ സപ്ന. അങ്ങനെ വേർതിരിക്കാമെങ്കിലും തൽക്കാലം നമ്മൾ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന്, കാരണം ദണ്ഡശബ്ദത്തെ നമ്മൾ കരണമെന്നാണ് പഠിച്ചിരിക്കുന്നു. പക്ഷെ വ്യാകരണത്തിൽ കരണത്തിന് പ്രത്യേക നിർവചനമുണ്ട്. എന്താണ്? ക്രിയാസിദ്ധു പ്രവിഷ്ട ഉപകാര, ക്രിയാസിദ്ധിയിൽ ഉപകാരകമായിരിക്കുന്നതാണ് കരണം. അപ്പോ ഹേതു എന്ന് പറയുന്നതുമായിട്ട് വ്യത്യാസം വേണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉദാഹരണം കൊടുത്തത്, ദണ്ഡേന ഘടഹ. ഇത് ദ്രവ്യസിദ്ധിയിൽ ഉപകാരകമായിരിക്കുന്നതാണെന്ത്? ദണ്ഡം. എങ്ങനെ? എല്ലാ വാക്യങ്ങളിലും ഒരു ക്രിയാപദം വേണം, അല്ലെങ്കിൽ വാക്യമാകത്തില്ല. അങ്ങനെ എല്ലായിടത്ത് അസ്ഥിയോ ഭൗതിയോ ഏതെങ്കിലും ഒന്ന്. ഇവിടെ ദണ്ഡം കൊണ്ട് എന്ത് സാധിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? ഘട എന്ന് പറയുന്ന ദ്രവ്യം ക്രിയയല്ല, ഘട എന്ന് പറയുന്ന ദ്രവ്യം. ഇനി അടുത്ത ഉദാഹരണം നോക്കുക. പുണ്യേന ദൃഷ്ടോ ഹരിഹി എന്നാണ്. പുണ്യേന ദൃഷ്ട, പുണ്യം കൊണ്ട് ദർശിക്കുന്നതാണ് ഹരിയെ. പുണ്യം കൊണ്ടേ കാണി ദർശിക്കാൻ പറ്റും. ഇവിടെ ദർശനം എന്ന് പറയുന്നത് എന്താണ്? ക്രിയ. അത് എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു? പുണ്യം കൊണ്ട്. സ്തുതി ഭജനാദികളൊക്കെ ചെയ്ത് ഓരോന്റെ ഉള്ളിൽ പുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ഹരിയെ ദർശിക്കാൻ കഴിയും. അപ്പോ ഇവിടെ പുണ്യം കൊണ്ട് ഹരിയുടെ ദർശനത്തെ പറയുന്നു. പുണ്യം കൊണ്ട് ഹരിയുടെ ദർശനത്തെ പറയുകയാണ്. അപ്പൊ ഇവിടെ പുണ്യശബ്ദം ഹേതുവായി. ഇതുകൊണ്ട് എന്താ സാധിച്ചത്? ദർശനക്രിയ. പുണ്യം കൊണ്ട് സാധിച്ചത് ദർശനക്രിയ. ഇപ്പൊ ക്രിയ സാധ്യമായി വന്നിടത്ത് പുണ്യശബ്ദത്തിൽ ഹേതുസഞ്ജ വന്നു, ഹേതുപ്രകാരം തൃതിയാവുന്നു. മനസ്സിലായല്ലേ? മനസ്സിലായോ? എന്തോന്ന് മനസ്സിലായി? എന്താ മനസ്സിലായത്? പുണ്യമായി. നേരത്തെ എന്താ പറഞ്ഞത്? ദ്രവ്യത്തിന് ഉപകാരകമായിരിക്കുന്നതാണെന്ത്? ഹേതു. ക്രിയക്ക് ഉപകാരമായിരിക്കുന്നതോ കാരണം. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? പുണ്യേന ദൃഷ്ടോ ഹരി. ദർശനം എന്ന് പറയുന്നത് എന്താണ്? അതിനുപകാരകമായതേത്? അതിനെന്തു വന്നു? ഹേതു തൃതീയവും. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് ഒന്നാണോ? ആണോ? സാധകതമം കരണം എന്ന് പറയുന്നിടത്ത് കർണസഞ്ജ വിധിച്ചത് എന്താണ്? ക്രിയയുടെ പ്രകൃഷ്ട ഉപകാരകത്തിലാണ്. അപ്പൊ ഇവിടെ ക്രിയയുടെ ഉപകാരകത്തിൽ ഹേതു എന്നുള്ള സൂത്രപ്രകാരം എന്തുവന്നു? തൃതീയം. ഇതിന് ഹേതുസഞ്ജ്ഞയാണ്, ഹേതുത്വമാണ്. പുണ്യഹേതുക ഹരിദർശനം എന്നാണ്. പുണ്യം ഹേതുവായിട്ടുള്ള ഹരിയുടെ ദർശനം. ഇനി വേറൊരു ഉദാഹരണം പറയാം. പുണ്യേന ഗൗരവർണ വ്യാഖ്യാനത്തിലുള്ളതാണ്. പുണ്യം കൊണ്ടാണ് എന്ത് വരുന്നത്? പുണ്യം കൊണ്ടാണ് അതെ എന്നാണ് നമ്മുടെ പഴയ ആചാര്യന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത്. തായ്പന്മാരും മാതാവന്മാരൊക്കെ വെളുത്തിരിക്കുന്ന ഒരുപാട് പുണ്യമുള്ളത് കൊണ്ടാണ്. പുണ്യേന ഗൗരവർണ എന്നാണ്. പക്ഷെ അന്ന് അവർക്ക് അറിയത്തില്ലായിരുന്നു ഇന്ത്യക്ക് പുറത്ത് വെളുത്തവരുണ്ടെന്ന്. അല്ലെങ്കിൽ അങ്ങനെ എഴുതത്തില്ലായിരുന്നു. കാരണം ഇവിടുത്തെ വെളുപ്പം എന്ന് പറയുന്ന ഇന്ത്യൻ വൈറ്റാണ്. അതെന്തായാലും മറ്റതുപോലെ വരത്തില്ല. പക്ഷെ അറിയത്തില്ലായിരുന്നു, പറഞ്ഞു പോയതാണ്. അപ്പോ പുണ്യേന ഗൗരവർണ. അപ്പൊ ഗൗരവർണം എന്ന് പറയുന്നത് എന്താണ്? ഗുണം. ഗുണത്തിന് പ്രകൃഷ്ട ഉപകാരകമാണെന്ത്? പുണ്യം. അത് ഹേതുവാണ്. എന്നുവെച്ചാൽ ഹേതു ഇവിടെ ഉപകാരം എന്നുവെച്ചാൽ ഇവിടെ ഹേതു. അതിൽ തൃതീയം. അപ്പോൾ ഈ സൂത്രത്തിന് ഉദാഹരണമായി വന്നിരിക്കുന്ന എന്താണ്? ദ്രവ്യം, ക്രിയ, ഗുണം. മൂന്നിൻ്റെയും ഉപകാരകത്തിൽ ഹേതു സഞ്ജ വരും. ഹേതു സഞ്ജ വന്നു കഴിഞ്ഞാൽ ഹേതുവർത്ഥം. അതിൻ്റെ ഹേതുവിൽ തൃതീയം വരും. മൂന്ന് ഹേതുവാണ്, ഹേതുവിൽ തൃതീയം വരും. കർണസഞ്ജ വിധിച്ചെടുത്ത് എന്താ പറഞ്ഞത്? ക്രിയയുടെ ഉപകാരകത്തിൽ കർണസഞ്ജ വരുമെന്നാണ്. ഇപ്പൊ ക്രിയയുടെ ഉപകാരകത്തിൽ കർണസഞ്ജ വരുമെങ്കിൽ ഈ സൂത്രം മതിയല്ലോ. ഹേതവും ക്രിയയുടെ ഉപകാരകമാണ്. എന്ത്? ഹേതുവാണ്. ഉപകാരം എന്നുവെച്ചാൽ ഹേതു എന്നെടുക്കുക. പുണ്യം, അതിൽ തൃതീയം ഒന്നല്ലേ. അപ്പൊ പിന്നെ ആ സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? സാധകതമം കർണം എന്ന് പറയുന്ന സൂത്രത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടോ? അതിന്റെ ആവശ്യമില്ല. എത്രയായാലും ശരി, നിയമത്തിന് മാറ്റമില്ലല്ലോ. ഒരു വാക്യമാണോ രണ്ട് വാക്യമാണോ എന്നുള്ളതല്ല, നിയമം ഇതാണ്. ഹേതുത്വം വരുന്നത് ദ്രവ്യത്തിനായാലും ശരി, ഗുണത്തിനായാലും ശരി, ക്രിയയ്ക്കായാലും ശരി, ഹേതുവായി കഴിഞ്ഞാൽ അതിന്. അപ്പോ ബാണേന അധഃ, ബാണഹേതുകമായ ഹനനക്രിയ എന്നെടുത്താൽ മതി. ഇപ്പൊ ഹേതു തൃതീയ വരും. വാസ്തവത്തിൽ ഹേയത്വം ഏത് ഭക്തിയാണ്? സപ്തമി. ഏത് സൂത്രം വന്നു? അത് മതിയായിരുന്നു. സാധകതമം കർണം എന്ന് പറയുന്നതിന്റെ ആവശ്യം ഇല്ല. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഹേത്വർത്തെ ത്രിദാസ ദ്രവ്യാദി സാധാരണം നിർവ്യാപാര സാധാരണം ച ഹേതുത്വം. ഹേതുത്വവും കർണത്വവും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണ്. ഹേതുത്വം എന്ന് പറഞ്ഞാൽ ദ്രവ്യാദി സാധാരണം എന്ന് പറഞ്ഞാൽ ദ്രവ്യാദി സമാനം. ദ്രവ്യാദി എന്ന് പറഞ്ഞാൽ ദ്രവ്യം, ക്രിയ, ഗുണം. ദ്രവ്യം, ഗുണം, ക്രിയ, ഇത് മൂന്നിനും ഹേതുത്വം സമാനമാണ്. ദ്രവ്യത്തിനും ഹേതുവാകാം, ക്രിയയ്ക്കും ഹേതുവാകാം, ഗുണത്തിനും ഹേതുവാകാം. അതിനാണ് മൂന്ന് ഉദാഹരണം കൂടെ രണ്ടെണ്ണം കൂടെ പറഞ്ഞ് ഒന്ന് നമ്മൾ വ്യാഖ്യാനത്തിൽ നിന്ന് പറഞ്ഞു. പിന്നെ നിർവ്യാപാര സാധാരണം എന്നുവെച്ചാൽ വ്യാപാരം ഉണ്ടാകാം, വ്യാപാരം ഇല്ലാതിരിക്കാം. ഇപ്പൊ ദണ്ഡേന ഘട, ഇവിടെ എന്താണ് ഘടം എന്ന് പറയുന്നത്? ദ്രവ്യം. അതിന്റെ ഹേതുവാണ് ദണ്ഡം. ഇവിടെ വ്യാപാരമുണ്ടോ? വ്യാപാരമുണ്ടോ ഇവിടെ? എന്താ വ്യാപാരം? ചക്രഭ്രമണം. ദണ്ഡം കൊണ്ടല്ലെങ്കിൽ ദണ്ഡഭ്രമണമോ ചക്രഭ്രമണമോ ഒക്കെ വ്യാപാരമുണ്ട്. തജ്ജന്യത്യസതി തജ്ജന്യ ജനകത്തിരുപത്തിലുള്ള വ്യാപാരം ഇവിടെയുണ്ട്. അപ്പോ വ്യാപാരമുള്ളിടത്ത് ഹേതുത്വമുണ്ട്, ദ്രവ്യഹേതുവാണ്, ഹേതൗ പ്രകാരം തൃതീയം. അടുത്ത നോക്കുക, പുണ്യേന ദൃഷ്ട, പുണ്യത്തിൽ നിന്ന് ദർശനം. ഇവിടെ പുണ്യത്തിൽ വ്യാപാരമുണ്ടോ? പുണ്യത്തിൽ നിന്ന് വ്യാപാരമില്ല. പുണ്യത്തിന് വേണമെങ്കിൽ യാഗത്തിന്റെ വ്യാപാരം എന്ന് പറയാം, പക്ഷെ പുണ്യത്തിൽ നിന്ന് വ്യാപാരം ഇല്ല, തജ്ജന്യമായ ഒന്നുമില്ല. പുണ്യത്തിൽ നിന്നുണ്ടാകുന്ന എന്താണ്? ദർശനമാണ്. അപ്പോൾ ഇവിടെ വ്യാപാരമില്ല. എന്നാൽ ഇത് ക്രിയാഹേതുവാണ്. അടുത്ത് പറയുന്നിടത്തും പുണ്യേന ബ്രഹ്മവർച്ചസ്വം, പുണ്യേന ദൂരവർണ എന്നെല്ലാം പറയുന്നിടത്തും വ്യാപാരമില്ല, പക്ഷെ അത് ഗുണത്തിന് ഹേതുവാണ്. അപ്പോൾ ദണ്ഡേന ഘടഹ എന്ന് പറയുന്നിടത്ത് ദ്രവ്യത്തിന് ഹേതുവാണ്, വ്യാപാരമുണ്ട്. പുണ്യേന ദൃഷ്ട എന്ന് പറയുന്നത് ക്രിയയ്ക്ക് ഹേതുവാണ്, വ്യാപാരം ഇല്ല. പുണ്യേന ബ്രഹ്മവർച്ചസ്വം എന്ന് പറയുന്നിടത്ത് എന്താണ്? പുണ്യേന ബ്രഹ്മവർച്ചസ്വം എന്ന് പറയുന്നിടത്ത് വ്യാപാരം ഇല്ല, ഗുണത്തിന് ഹേതുവാണ്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഒരു സ്ഥലത്ത് വ്യാപാരമുണ്ട്, വേറൊരു സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് വ്യാപാരം ഇല്ല. അപ്പൊ വ്യാപാരം ഉണ്ടെങ്കിലും വ്യാപാരം ഇല്ലെങ്കിലും എന്തുവരും? ഹേതുത്വം വരാം. വ്യാപാരം വേണമെന്ന് നിർബന്ധമില്ല. വ്യാപാരമുണ്ടെങ്കിലും വ്യാപാരമില്ലെങ്കിലും, അതായത് ഹേതുവിൽ വ്യാപാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ തൃതീയ വരാം അതിൽ നിന്ന്. പിന്നെ അത് ദ്രവ്യമോ ക്രിയയോ ഗുണമോ ആകാം, അതിൽ നിന്ന് തൃതീയ വരാം. അതാണ് ഹേതുവിന്റെ വിശേഷത. മനസ്സിലായല്ലോ? പുണ്യം കൊണ്ട്, പുണ്യം ഹേതുവായി, പുണ്യസമ്പാദനം എന്നല്ല, പുണ്യഹേതുക്കം, പുണ്യത്തെ ഹേതുവായിട്ടെടുക്കുക. പുണ്യം ഹേതുവാണ്, അതാണ് പുണ്യഹേതുക്കം എന്ന് പറഞ്ഞത്. ദണ്ഡഹേതുകോ ഘടഹ, പുണ്യ ഹേതുകം ഹരിദർശനം, പുണ്യഹേതുക ഗൗരവർണ, അങ്ങനെ എടുക്കുന്നു. ഹേതു എന്നാണ് അതാണ് ഇവിടെ പറഞ്ഞ ഹേതു അർത്ഥേ, വേറെ അർത്ഥമൊന്നും അല്ല അവിടെ. ആ അർത്ഥത്തിൽ തൃതീയ വരുന്നു എന്നാണ്. അപ്പോൾ ആ അർത്ഥം തന്നെ എടുക്കണം. അപ്പോ ഹേതുവിനെ സംബന്ധിച്ച് എന്താണ്? ഹേതു ദ്രവ്യത്തിനാകാം, ഗുണത്തിനാകാം, ക്രിയക്കാകാം. പിന്നെ ഹേതുവിൽ വ്യാപാരം ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം. ആശയമായി കർണത്തിനാണോ? അതാണ് അടുത്ത് പറയുന്നത്. ഇവിടെ ദ്രവ്യാദി സാധാരണം, ദ്രവ്യാദി എന്ന് പറയുന്നുണ്ട്, അതിനെ എടുക്കാം ക്രിയയും. സാധാരണ എന്ന് വെച്ചാൽ സമാനം, തുല്യം. നിർവ്യാപാര സാധാരണം, നിർവ്യാപാര സാധാരണം എന്ന് പറഞ്ഞാൽ വ്യാപാരവും നിർവ്യാപാരവും. നിർവ്യാപാരത്തിന് സമാനം എന്ന് പറയുമ്പോൾ വേറെ ഏതായിരിക്കും? നിർവ്യാപാര തുല്യം എന്ന് പറയുമ്പോൾ ഏതായിരിക്കും മറ്റത്? വ്യാപാരം, സവ്യാപാരം ആയിട്ടുള്ളതാണ് ഹേതുത്വം. ദ്രവ്യാദി സാധാരണം, നിർവ്യാപാര സാധാരണ ഹേതുത്വം. കരണത്വം എന്താണെന്ന് പറയുന്നു. ക്രിയാമാത്ര വിഷയം വ്യാപാര നിയതം ച. കരണത്വം എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ കരണം ഏതിനായിരിക്കണം? കരണം ക്രിയയ്ക്ക് മാത്രം, ദ്രവ്യത്തിനും ഗുണത്തിനും ഉണ്ടാവും. ദ്രവ്യത്തിനും ഗുണത്തിനുമല്ല. കർണത്വം ക്രിയാമാത്ര വിഷയം. കർണത്വം എന്ന് പറയുന്നത് ക്രിയാമാത്ര വിഷയമാണ്. പിന്നെ എന്താണ് വ്യാപാര നിയതം ച? വ്യാപാര നിയതം എന്ന് വെച്ചാൽ വ്യാപാരം കൂടിയേ തീരും എന്നാണ്. നിയതം എന്ന് വെച്ചാൽ അവ്യഭിചരിതത്വം, അല്ലെങ്കിൽ വ്യാപകത്വം, നമ്മൾ തർക്കത്തിൽ പിടിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ കരണത്തെ സംബന്ധിച്ച് വ്യാപാരം കൂടിയേ തീരും. പിന്നെ അത് ക്രിയയെ സംബന്ധിച്ചായിരിക്കും. ഉദാഹരണം ബാണേന ഹതഹ, ബാണം എന്ന് പറയുന്നത് കരണമായിരിക്കുന്നത് ക്രിയയെ സംബന്ധിച്ചാണ്, ഹനന ക്രിയയെ സംബന്ധിച്ച്. പിന്നെ ബാണത്തിൽ വ്യാപാരം കൊണ്ട് എന്താണ്? ഗതി. ബാണത്തില് ഗതി എന്ന് പറയുന്ന വ്യാപാരമുണ്ട്. അങ്ങനെയുള്ളിടത്താണ് കരണത്വം വരുന്നത്. അങ്ങനെ അല്ലാത്ത സ്ഥലമാണ് നേരത്തെ പറഞ്ഞത്. എന്താണോ ദ്രവ്യ ദ്രവ്യ ഗുണ കർമ്മ പിന്നെ ഹേതുവായിരിക്കണം, പിന്നെ വ്യാപാരം ഉണ്ടായിരിക്കുകയോ ഇല്ലാതിരിക്കുകയോ ചെയ്യാം. അങ്ങനെ വന്നിട്ട് ഹേതു. അതേസമയം കർണത്വത്തെ സംബന്ധിച്ച് എന്തായിരിക്കണം? ക്രിയയെ സംബന്ധിച്ച് കർണമായിരിക്കണം. അവിടെ വ്യാപാരം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് ഹേതു എന്നും ഒരു സൂത്രം, മറ്റൊന്ന് സാധകതമം കരണം. അപ്പൊ ഈ രണ്ട് സൂത്രത്തിന്റെ ആവശ്യം എന്താണ് എന്നുള്ള ചോദ്യം വരും. അതിനാണ് ഇവിടെ സമാനം പറഞ്ഞ് രണ്ടും വേണം എന്നാണ്. രണ്ടും വേണം എന്ന് പറയുകയാണ്. അവിടെ എവിടെ ക്രിയയും വ്യാപാരവും ഉള്ളിടത്തേക്ക് വേണ്ടി കരണവും ദ്രവ്യ ഗുണകർമ്മങ്ങൾക്ക് വ്യാപാരമുണ്ടോ ഇല്ലയോ അതിനുവേണ്ടി ഹേതുവും. മനസ്സിലായോ? ആ, അപ്പൊ മനസ്സിലായി. അപ്പൊ മനസ്സിലായി എന്താണ് കരണം എന്ന് പറയുന്നതും ഹേതുവിൽ അന്തർഭോഗ്യം. എന്തുകൊണ്ട് കരണത്തിന് എന്താ പറഞ്ഞത്? അവിടെ വ്യാപാരവും വേണം, ക്രിയക്ക് ഹേതുവാണോ എന്ന് പറഞ്ഞു. ശരി, ഇവിടെ ഹേതുവിനും എന്ത് പറഞ്ഞിരിക്കുന്നു? വ്യാപാരത്തിന് ഹേതുവാകാം, അവിടെ ക്രിയക്ക് ഹേതുവാകാം, വ്യാപാരവും ആകാം. അപ്പൊ ബാണേന ഹതഹ എന്ന് പറയുന്നിടത്ത് ഹേതു തൃതീയ വരാം. ഒന്നുകൂടെ അങ്ങനെയാണ് അഭിപ്രായമെങ്കിൽ ആ സൂത്രത്തിന്റെ ആവശ്യമില്ല. പ്രശ്നം തീർന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ആ സൂത്രത്തിന്റെ ആവശ്യം ഇല്ല. പക്ഷേ മഹർഷി രണ്ട് സൂത്രം ഉണ്ടാക്കി സ്ഥിതിക്ക് അതിനെ സാധൂകരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം. അതുകൊണ്ട് വ്യാഖ്യാതാക്കൾക്ക് അങ്ങനെയൊരു അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹേതുവിലും എന്താണ് ക്രിയയെ സംബന്ധിച്ച് ഉപകാരകത്വവും വ്യാപാരവും വരാമെങ്കിൽ അതുകൊണ്ട് തന്നെ ബാണേന ഹതഹ എന്നുള്ളത് ഹേതുത്വം വരും, തൃതീയം വരും. അഭിനാസൂത്രത്തിന്റെ ആവശ്യം ഇല്ല. സാധകതമം കരണത്തിന്റെ ആവശ്യമില്ല. ഹേതു എന്നുള്ള ഒറ്റ സൂത്രം കൊണ്ട് തന്നെ സാധിക്കാം. എന്നാലും സൂത്രകാരനോടുള്ള ആദരവുകൊണ്ട് വ്യാഖ്യാതാവ് രണ്ടിനെയും രണ്ടു തരത്തിൽ വ്യാഖ്യാനിച്ച് ഇതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് കാണിക്കുന്നു. ഒന്നിനെ കൊണ്ട് മറ്റൊന്ന് അന്യതാസിദ്ധമാകാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തുവരും സാധകതമം കർണമെന്നുള്ള അന്യതാസിദ്ധമാവും. എന്തുകൊണ്ട്? ഹേതു എന്നുള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് സാധിക്കേണ്ട കാര്യം ഹേതു എന്നുള്ളത് കൊണ്ട് തന്നെ സിദ്ധിക്കും. അന്യതാസിദ്ധത്വം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ രണ്ട് വ്യാഖ്യാനം. അതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിന്റെ ടീകളിലതെല്ലാം ഉണ്ട്. വിശദീകരണങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്, പുസ്തകത്തിലുണ്ട്. എങ്ങനെ ഏത് ഡിഫറൻസ് ഇല്ലെന്ന് ഉണ്ടെന്നല്ല പറയുന്നത്. അങ്ങനെയാണ് പറയണമെങ്കിൽ ഒരു സൂത്രം മതി. ഏത് വേണ്ട? സാധകതമം കരണം എന്നുള്ള വേണ്ട എന്നാണ്. അങ്ങനെ നിങ്ങൾ കൃത്യമായി പറയണം. ഒരു സൂത്രം മതി. പക്ഷേ കർത്തൃകരണയോ സ്തൃതിയ എന്ന് പറയുന്ന സൂത്രം വേണ്ടിവരും. കാരണം അതിന് വേറെ സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. കർണാധികരണ വ്യവസ്ഥ തുടങ്ങിയ സ്ഥലങ്ങളിൽ കർണത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഈ സാധകതമം കർണമെന്നുള്ള വേണ്ടി വന്നാൽ ഒഴിവാക്കാം എന്നൊരു പക്ഷമുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ സിദ്ധാന്തമതികാരൻ പറഞ്ഞിരിക്കുന്നതല്ല, രണ്ടും ഇരുന്നോട്ടെ ഇത്തരത്തിൽ പറയാം എന്ന് പറഞ്ഞ് വ്യത്യാസത്തെ പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദണ്ഡേന ഘടക എന്ന് പറയുന്നിടത്ത് ദ്രവ്യമാണ് അവിടെ ശ്രദ്ധിക്കുന്നത്. അതിന് ഹേതുവായി ദണ്ഡം, അതിൽ തൃതീയമൊന്നു. പുണ്യേന ദുഷ്ടോ ഹരി എന്ന് പറയുന്നിടത്ത് ക്രിയയാണ് ശ്രദ്ധിക്കുന്നത്, അതിന് ഹേതുവായി പുണ്യം. ഇത് ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. തൃതീയ വരുന്നിടത്തെല്ലാം ഈ സൂത്രമാണ് മിക്കവാറും വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ വരുന്ന ഏതാണ്? കൂടുതൽ പ്രയോഗിക്കുന്നു. പ്രകൃത്യാദിഭ്യ സംഖ്യാനം പ്രകാരം പ്രകൃത്യാദി ഗണത്തിപ്പെടുത്തുക, അത് ആകൃതി ഗണമാണ്. അതിപ്പെടുത്തി തൃതീയ വരാം. പിന്നെ ഇത് ബാക്കി തൃതീയ വരുന്നതൊക്കെ അപൂർവമാണ്. ഇപ്പോൾ സത്യം അന്യദർശ്യം കർമ്മണി, അതൊരു ധാതുവിനെ വരത്തുള്ളൂ. ദിവ കർമ്മച്ച, അവിടെയും ആ ഒരു ദിവ് ധാതുവിനെ വരത്തുള്ളൂ. ഏനങ്കവികാര, അതും അംഗവികാരം കൊണ്ട് വരുന്നിടത്ത് ഖഞ്ചത്വം കാണത്വം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേ വരത്തുള്ളൂ. പിന്നെ വരുന്നത് സഹയുക്തി അപ്രധാന. ഇവിടെ സഹയുടെ യോഗത്തിൽ ധാരാളം പ്രയോഗിക്കുന്നതാണ്, ധാരാളം വരുന്നത്. പിന്നെ വരുന്നത് യുദ്ധംഭൂതലക്ഷണി തൃതീയ, അതും ധാരാളമില്ല എങ്കിലും ജ്ഞാപ്യജ്ഞാപക സംബന്ധം. അവിടെയും ചിലർ പറയും എന്തുകൊണ്ട് ഹേതു കൊണ്ട് വന്നുകൂടെ, ഹേതു പ്രകാരം അവിടെ വരാമല്ലോ. എന്തുകൊണ്ട്? താപസത്വം അതിന്റെ ഹേതുവായിട്ട് എന്തിനെ എടുക്കാം? പക്ഷെ പറയാനല്ല, അവിടെ ജ്ഞാപ്യജ്ഞാപക സംബന്ധമാണ്. ജ്ഞാപ്യജ്ഞാപകത്വത്തെ കാണിക്കാൻ വേണ്ടി എന്ത് വേണം? ജഡാഭി ജ്ഞാപ്യ താപസത്വാൻ എന്നുള്ള അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഇതുപോലെ അവിടെ യുദ്ധംഭൂതലക്ഷണി തൃതീയ തന്നെ വേണമെന്ന് പറയും. അടുത്തു പറയുന്നു, ഫലമപിഹ ഹേതുഹു അധ്യയനേന വസതി. ഇവിടെ ഹേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫലമെന്ന് അർത്ഥം കൊടുക്കണം എന്നാണ്. ഹേതുവിന് ഫലം, ഹേതു എന്ന് വെച്ചാൽ സാറിന് അർത്ഥം എന്താ? കാരണം. പക്ഷേ കാരണത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ത്? ഫലം. പക്ഷെ ഇവിടെ ഹേതു എന്ന് പറഞ്ഞാൽ എന്താണോ ഫലമെന്നെടുക്കുന്നു. അതായത് ആശ്രമേ അധ്യയനേന വസതി, ഗുരുകുലേ അധ്യയനേന വസതി. ഗുരുകുലത്തിൽ താമസിക്കുന്നു, താമസത്തിന്റെ ഫലം എന്താണ്? അധ്യയനമാണ്. താമസത്തിന്റെ ഫലം എന്ന് പറയുന്ന അധ്യയനമാണ്. അധ്യയനത്തിന് വേണ്ടി താമസിക്കുകയാണ്. അങ്ങനെ വരുന്നിടത്ത് താമസത്തിന്റെ ഫലം അധ്യയനമായതുകൊണ്ട് ഇവിടെ അധ്യയനം എന്നുള്ളത് തൃതീയ വന്നു. പക്ഷെ ഫലത്തിൽ തൃതീയ വരൂ? ഫലത്തിൽ തൃതീയ വിധിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇവിടെ ഫലം എന്താണ്? ഫലം എന്താണ് ഇവിടെ? ഫലം എന്താണ്? ഹേതുവാണ്. ഇവിടെ ഫലമെന്ന് പറയുന്നത് ഹേതു. അല്ല, ഹേതുത്വം എങ്ങനെ വരുന്നു? കാരണം അധ്യയന ഹേതുകമാണ് താമസം. അധ്യയന ഹേതുവല്ലേ? എന്തിനാണ് ആശ്രമത്തിൽ താമസിക്കുന്നു? അധ്യയനത്തിന് വേണ്ടി. എന്തിനാണ് ഗുരുകുലത്തിൽ താമസിക്കുന്നു? അധ്യയനം. അപ്പൊ ആ താമസത്തിനൊരു ഹേതുവാണെന്ത്? അധ്യയനം. അപ്പൊ ഫലവുമാണ് ഹേതുവുമാണ്. അപ്പൊ ഇവിടെ തൃതീയ വിധിക്കുന്നിടത്ത് അധ്യയനം ഫലമാണെങ്കിലും അത് ഹേതുവാണ്. അതുകൊണ്ട് ഹേതു പ്രകാരം ഇവിടെ തൃതീയ വരും. ഭക്ഷണേന വസതി, അന്നേന വസതി എന്നൊക്കെ പ്രയോഗിക്കാം. എന്തിനാശ്രമം താമസിക്കുന്നു? അന്നേന, അന്നത്തിന് വേണ്ടി. അങ്ങനെയും പ്രയോഗിക്കാം. അവിടെ അന്നമെന്ന് പറയുന്നത് ഫലമാണ്. ആശ്രമത്തിൽ താമസിക്കുന്നതുകൊണ്ടാണ് ഒരു പണിയും ചെയ്യാതെ മൂന്ന് നേരവും ഭക്ഷണം കിട്ടുന്നത്. അപ്പൊ അത് ഫലമായി. എങ്ങനെ ഏത് ഹേതുവാണ്? അന്നത്തിന് വേണ്ടിയല്ലേ താമസിക്കും. അപ്പൊ അന്നം എന്തായി? താമസത്തിന് ഹേതുവായി. ഇല്ലെങ്കിൽ ആശ്രമത്തിൽ താമസിക്കും, പുറത്തു പോയി പണിയെല്ലാം ചെയ്ത് ജീവിച്ചൂടെ? അങ്ങനെയും പറയാമെന്ന് പറയാം. ഫലവുമാണ് ഹേതുവാണ്. അല്ലേ, നീ എന്തുകൊണ്ട് ആശ്രമത്തിൽ താമസിക്കുന്നു? അവിടെ അധ്യയനം നടക്കും, അതുകൊണ്ട്. അപ്പൊ താമസത്തിന് ഹേതു എന്തായി? അധ്യയനം. അതിനോട് പറയുന്നു ഫലമഭിഹ ഹേതു, ഫലത്തെ ഇവിടെ ഹേതുവായിട്ട് എടുക്കുന്നു. ചില സ്ഥലങ്ങളിൽ അങ്ങനെ വരും, ഫലവുമാകും ഹേതുവാകും. അപ്പൊ ഇവിടെ പറയും അധ്യയന ഹേതുക വാസം, അധ്യയനം ഹേതുവായിട്ടുള്ള. പക്ഷേ വാസ്തവത്തിൽ ഇതെന്താണ്? ഫലമാണ്. കാരണം വാസം കൊണ്ട് എന്തായാലും നേട്ടം ഉണ്ടായത് അധ്യയനമാണ്. അപ്പോൾ അത് ഫലമായി. അതിനെ ഹേതുവായും വിവക്ഷിച്ചുകൊണ്ട് അതിൽ നിന്ന് തൃതീയ വരുന്നു നടക്കും. ഇനി അധ്യയനായ വസതി അങ്ങനെയും പ്രയോഗിക്കാം, തെറ്റില്ല. എന്തുകൊണ്ട്? അധ്യയനാർത്ഥം വസതി, അധ്യയനത്തിന് വേണ്ടി, അധ്യയനത്തിന് വേണ്ടി വസിക്കുന്നു എന്നുള്ള വിവക്ഷയിലാണെങ്കിൽ ഹേതുത്വ വിവക്ഷയില്ല. ഇവിടെ ഹേതുത്വത്തിന്റെ വിവക്ഷ വരുമ്പോഴാണ് തൃതീയ വരുന്നത്. എന്നാലും ഹേതു പ്രകാരം തൃതീയ വരത്തുള്ളൂ. പക്ഷെ അധ്യയനായ വസതി എന്ന് പ്രയോഗിക്കുന്നുള്ളത് ഹേതുത്വം വിവക്ഷയില്ല, അധ്യയനത്തിന് വേണ്ടി വസിക്കുന്നവിടെ ചതുർത്ഥി വരും. അങ്ങനെയും പ്രയോഗിക്കാം. പക്ഷേ ഇവിടെ ഫലത്തിന് ഹേതുവാക്കിയതുകൊണ്ട് എന്ത് ചെയ്തു? ഹേതു പ്രകാരം തൃതീയ വന്നു, അധ്യയനേന വസതി. ഫലം മാത്രമായിട്ട് ഒരു ഉദാഹരണം ഉണ്ടാവില്ല. ഫലം മാത്രമായിട്ട് ഉദാഹരണം ഉണ്ടോ? അവിടെ ഹേതുത്വത്തിന്റെ വിവക്ഷ വരണം. ഫലം മാത്രം അല്ല, ഫലമൊന്നും മാത്രം വിവക്ഷിച്ച ചതുർത്ഥി വരും. എങ്ങനെ? അധ്യയനായ അധ്യയനാർത്ഥം, അധ്യയനത്തിന് വേണ്ടി. അങ്ങനെ ഹേതുത്വം കൂടെ വിവക്ഷിച്ചാലേ അവിടെ എന്തോ ഒരു തൃതി വരും. അപ്പോ അത് താമസിക്കുന്നതിന് ഹേതു അധ്യയനമാണ്, അധ്യയനം ഇല്ലെങ്കിൽ താമസിക്കത്തില്ല. അങ്ങനെ എന്താ ഉദ്ദേശിക്കുന്നത്? വൃക്ഷത്തിന്റെ അത് ഹേതുവാക്കി പറയാൻ പറ്റില്ല. എന്തിന് ഹേതു? ഫലം കൊണ്ടാണ് വൃക്ഷം പേര് കിട്ടിയിരുന്നത്. ഫലം കൊണ്ട് വൃക്ഷം ഉണ്ടാണെങ്കിൽ എന്താ പറയും? ഫലാത് വൃക്ഷ, ഫലത്തിൽ നിന്നും വൃക്ഷം. അത് മുഴുവൻ പറയണം സംസ്കൃതത്തിൽ. ഫലം കിട്ടാൻ വേണ്ടി വൃക്ഷം നട്ടു എല്ലാം പറഞ്ഞ ഞാൻ പറയാം. എന്താണ് തൃതിയാണോ ചതുർത്ഥിയാണോ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അധ്യയനേന വസതി, വസിക്കുക എന്ന് പറയുന്ന ഒരു ക്രിയയാണ്. ആ ക്രിയയുടെ ഫലത്തിനാണ് എന്ന് പറയുന്നത്. ഫലഹേതുകമാണ് വൃക്ഷം എന്ന് പറയാം. ഫലത്തിന് വേണ്ടിയിട്ടാണ് വൃക്ഷം. അതും ഇതുമായിട്ട് ബന്ധമല്ല. ഇവിടെ പറയുന്നത് എന്താണ്? വസതി എന്ന് പറയുന്ന ക്രിയക്ക് എന്തായി? ഹേതുവായി. ഇവിടെ എപ്പോഴും ക്രിയ വരുള്ളൂ. ഉദാഹരണമായിട്ട് ഇവിടെ ഉദാഹരണം പറഞ്ഞ വാക്യത്തിൽ എപ്പോഴും ക്രിയയായിരിക്കും. ക്രിയ ക്രിയ ഇങ്ങനെ ക്രിയ വരുന്നിടത്താണെന്ന് വരുന്നത് ഈ പ്രയോഗം. പിന്നെ വിവക്ഷയ്ക്കനുസരിച്ച് നമുക്ക് എവിടെ വേണോ തൃതീയോ ചതുർഥിയോ ഒക്കെ പ്രയോഗിക്കാം, അത് വേറെ കാര്യം. ഇവിടെ പറയുന്നത് ഒരു ക്രിയ വസന വസിക്കുക എന്ന് പറയുന്ന ക്രിയ എങ്ങനെയാണ് മറ്റൊന്ന്, അതുകൊണ്ട് എന്താണോ മറ്റൊന്ന് സംഭവിക്കുന്നത്, അവിടെ എങ്ങനെ ഏത് ഭക്തി വരുന്നു എന്നുള്ളതാണ്. അല്ലാതെ തൃതീയ എവിടെയൊക്കെ പറയാമെന്ന് ചോദിച്ചാൽ പലയിടത്തും ഉപയോഗിക്കാം തൃതീയ. അത് ഇതുമായിട്ട് ബന്ധമില്ല. അപ്പോൾ ബലേന വിഷ എന്ന് പറഞ്ഞാൽ ദണ്ഡേന കടഹ എന്ന് പറഞ്ഞില്ലേ, പറഞ്ഞൂടി. അവിടെ ദണ്ഡം കാര്യ ഘടം കാര്യവും ദണ്ഡം കാരണവുമായിരുന്നു. അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു, ഇതുമായിട്ട് ബന്ധമില്ലല്ലോ. ഈ പറയുന്ന കാര്യം എന്തിനെന്നുള്ളതാണ്, അതും ഇതുമായിട്ട് ബന്ധമില്ല. ദണ്ഡേന ഘടക എന്നോ ഫലേന വൃക്ഷ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അധ്യയനേന വസതി എന്ന് പറയുന്ന തമ്മിൽ ഒരു ബന്ധമില്ല. രണ്ട് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അടുത്ത് ഗമ്യമാനാഭിക്രിയ കാരകവിഭക്തിനാം കാരകവിഭക്തു പ്രയോജിക്ക. അനശ്രമേണ ശ്രമേണ സാധ്യം നാസ്തിത്യർത്ഥ. ഗമ്യമാന അപി, അപി ശബ്ദം കൊണ്ട് ശ്രൂയമാണ എന്നുകൂടെ എടുക്കണം. ശ്രൂയമാണ എന്ന് പറയുന്നതിന്റെ വിപരീതമാണ് ഗമ്യമാന. ശ്രൂയമാണ എന്ന് പറഞ്ഞാൽ നേരിട്ട് കേൾക്കുന്ന വിഭക്തി, വിഭക്തിയെ കുറിക്കുന്ന ഒരു ശബ്ദം നേരിട്ട് പ്രയോഗിക്കുക. ഗമ്യമാന എന്ന് പറയുന്നതാ ഊഹിക്കുക, നേരിട്ട് അവിടെ വേണമെന്നില്ല. അപ്പൊ ഈ ഇത് പറയുന്ന ഒരു പൊതു നിയമമാണ്. എവിടെയെങ്കിലും കാരകവിഭക്തി കാണുമ്പോൾ അവിടെ ക്രിയ നേരിട്ട് പറയണമെന്നില്ല, ക്രിയ ഊഹിച്ചാലും മതി. അണ്ടർസ്റ്റുഡ് എന്ന് പറയുന്നു, ക്രിയ അവിടെ ഉണ്ടായിരുന്നാ മതി, അധ്യാഹരിച്ചോണ്ടാ മതി. അവിടെ അധ്യാഹരിക്കുക എന്നും പറയും, ക്രിയ അധ്യാഹരിച്ച് ചേർക്കാം. അല്ല, ക്രിയ നേരിട്ട് പറയണമെന്നില്ല. അതിനൊരു ഉദാഹരണമാണ് പറയുന്നത് അലം ശ്രമേണ. ഇവിടെ ശ്രമേണ എന്ന് പറയുന്നത് തൃതീയാണ്. അതിന്റെ അർത്ഥം പറഞ്ഞിരിക്കുകയാണ് ശ്രമേണ സാധ്യം നാസ്തി. അപ്പൊ ഈ ശ്രമേണ എന്ന് പറയുന്ന തൃതീയ സൂത്രപ്രകാരം വന്നു നമസ്വസ്തി സ്വാഹ സ്വത. പറഞ്ഞ ശരി തന്നെയാണ്, അത് ഓർമ്മിച്ചു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം ചിരിച്ച പലരും അങ്ങനെ ഒരു ശബ്ദം അവിടെ ഉണ്ടെന്ന് ഓർത്തുകൂടിയില്ല, എന്നാലും അങ്ങ് ചിരിച്ചത്. നമസ്വസ്തി സ്വാഹ സ്വത അലം വഷഡ് യോഗാച്ച. അലം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പഠിച്ചതാണ്. പക്ഷെ അതിന്റെ യോഗത്തിൽ അവിടെ വിധിച്ചത് എന്താണ്? ഉപോധവിഭക്തി ചതുർത്ഥി. ഇത് കാരവിഭക്തിയാണ്. കർത്തൃകർണയോഹോ തൃതീയ, കർത്തൃകർണയോഹോ തൃതീയ. കർണത്തിൽ തൃതീയോ എന്നിരിക്കുകയാണ് ശ്രമേണ. അലമിന്റെ യോഗത്തിലല്ല, തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ശ്രമേണ എന്നിടത്ത് കരണത്തിൽ തൃതീയോ. പക്ഷെ കരണം വേണമെങ്കിൽ എന്ത് വേണം? സാധകതമം ക്രിയാസിദ്ധോ പ്രകൃഷ്ട ഉപകാരകം കാരകം. അപ്പോൾ കരണകാരക സഞ്ജ വരണമെങ്കിൽ ക്രിയ വേണം. അപ്പൊ ഇവിടെ അലശ്രമേണ എന്ന് പറയുന്നിടത്ത് ഏതാണ് ക്രിയാവാചകം? ശ്രമം എന്ന് പറയുന്നതിൽ തൃതീയ വന്നിരിക്കുകയാണ്. അത് തൃതീയ വരണമെങ്കിൽ എന്ത് വേണം? വേറൊരു ക്രിയയെ സംബന്ധിച്ച് അത് പ്രകൃഷ്ട ഉപകാരകമായിരിക്കും. അല്ലേ? ഒരു ക്രിയയെ സംബന്ധിച്ച് പ്രകൃഷ്ട ഉപകാരകമായാലേ അതിൽ തൃതീയ വരും. ബാണേന ഹതഹ, ഹനനക്രിയയെ സംബന്ധിച്ച് പ്രകൃഷ്ട ഉപകാരകമായതുകൊണ്ട് ബാണത്തിൽ ബണൽ തൃതീയ വന്നു. ഇവിടെ ശ്രമേണ എന്ന് പറയുന്നിടത്ത് കർണ തൃതീയ വരണമെങ്കിൽ മറ്റൊരു ക്രിയയെ സംബന്ധിച്ച് അത് പ്രകൃഷ്ട ഉപകാരമായിരിക്കണം. വേണ്ടേ? അപ്പോ ഇവിടെ ഏതാണ് മറ്റൊരു ക്രിയ? അവിടെ ക്രിയ അധ്യാഹരിക്കുന്നു. ശ്രൂയമാണ ക്രിയയില്ല, മറിച്ച് എങ്ങനെയുള്ള ക്രിയയാണ്? ഗമ്യമാന ക്രിയയാണ്. ശ്രൂയമാണ ക്രിയ ഇവിടെ ഇല്ല. അത് അതിനാണ് അതിനെ വ്യാഖ്യാനിച്ചത് ഭട്ടോജി ദീക്ഷിതർ. എന്താ പറഞ്ഞത്? ശ്രമേണ സാധ്യം നാസ്തി. അപ്പൊ സാധ്യം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സാധു സംസിദ്ധവും എന്നാണ്. ഇത് ഒരു സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോ ഒരു സന്ദർഭത്തെ പറയുന്നു. ഒരു മനുഷ്യൻ അധ്വാനിക്കുകയാണ് ഇവിടെ ഊഷരദേശത്ത്. വ്യാഖ്യാനത്തിലുണ്ട് അതൊക്കെ. അതായത് മരുഭൂമിയിൽ പണിയെടുക്കുന്നു. മരുഭൂമിയിൽ അയാൾ ശ്രമിക്കുന്നു. ശ്രമം എന്ന് വെച്ചാൽ അയാളുടെ പ്രയത്നമാണ്. അയാള് വയലുഴുന്നു, നിലമൊരുക്കുന്നു, ഇങ്ങനെയുള്ള പണികളെല്ലാം ചെയ്യുന്നു. ഇത് കണ്ടും കൊണ്ട് വരുന്ന കൃഷിയെക്കുറിച്ച് നല്ല പരിജ്ഞാനമുള്ള ഒരാൾ ഈ വിഡിയോട് പറയുകയാണ് അലം ശ്രമേണ ഇവിടെ കിടന്ന് പരിശ്രമിച്ചിട്ടൊരു കാര്യവും ഇല്ല. സാധ്യം, സാധ്യം എന്ന് വെച്ചാൽ ഇവിടെ വ്രീഹ്യാദി ധാന്യങ്ങളുടെ ഉത്പത്തിയെ കുറിച്ചാണ് പറയുന്നത്. ഉത്പത്തി നടക്കണം. അപ്പൊ വ്രീഹ്യാദി ധാന്യങ്ങളുടെ ഉത്പത്തിക്ക് പ്രകൃഷ്ട ഉപകാരമായിരിക്കുന്ന എന്താണ്? ശ്രമം, പ്രയത്നം. പ്രയത്നം കൊണ്ടാണ് ധാന്യത്തിന്റെ ഉത്പത്തി സംഭവിക്കുന്നത്. അപ്പൊ സാധ്യം എന്നുള്ളതുകൊണ്ട് എന്തെടുക്കണം? ആ ഉദാഹരണത്തിൽ വെച്ച് ഉത്പത്തി എന്നെടുക്കണം. വ്രീഹി അതിയുടെ ഉത്പത്തി, ആ ഉത്പത്തിക്ക് പ്രകൃഷ്ട ഉപകാരമായിരിക്കുന്ന എന്താണ്? ശ്രമം. അപ്പൊ ഉത്പത്തിക്ക് പ്രകൃഷ്ട ഉപകാരകമായതുകൊണ്ട് സാധകതമം കർണം പ്രകാരം ശ്രമത്തിന് കർണസഞ്ജമെന്നു, കർത്തുകർണയോ തൃതീയ പ്രകാരം തൃതീയ. അപ്പൊ ഇവിടെ അലമെന്ന് പറഞ്ഞെന്താ? എന്താണ് നാസ്തി അലവെന്ന് പറഞ്ഞാൽ നാ എന്നുള്ള അർത്ഥമേ ഉള്ളൂ. അതാണ് അർത്ഥം എഴുതിയിരിക്കുന്നത്. ശ്രമേണ സാധ്യം നാസ്തി. നാസ്തി എന്ന് പറയുന്ന അലമിന്റെ അർത്ഥം. അധ്യാഹരിച്ച ക്രിയണെന്ത്? സാധ്യം. ശ്രമം എന്ന് പറയുന്നതാണ് ഇവിടെ എന്ത്? കരണം. അപ്പൊ ശ്രമത്തിൽ കർണസഞ്ജമെന്നും കർത്തുകർണയോ തൃതീയമെന്നും അത് പ്രകൃഷ്ട ഉപകാരകമായത് ഉത്പത്തി അർത്ഥത്തിലുള്ള സാധ്യത്തിനാണ്. അപ്പോ ആ ഉത്പത്തിക്ക് ഉപകാരകമായതുകൊണ്ട് ശ്രമത്തിൽ കർണസഞ്ജമെന്ന് തൃതീയമെന്ന് നഞ്ഞിന്റെ അർത്ഥമാണ് പറഞ്ഞിരിക്കുന്നത്. എന്ത്? നാസ്തി. നേരത്തെ വന്നിടത്ത് അലം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തായിരുന്നു? പര്യാപ്തം എന്നുള്ള അർത്ഥം. ഇവിടെ അലത്തിന്റെ അർത്ഥം എന്താണ്? നാസ്തി. പര്യാപ്തി, നിഷേധം, ഭൂഷണം, പ്രഭു, പല അർത്ഥങ്ങളുമുണ്ട്. ഇങ്ങനെ വരുന്നിടത്ത് അലം ശ്രമേണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശ്രമിച്ചിട്ട് കാര്യമൊന്നും ഇല്ല, ശ്രമിക്കേണ്ട എന്നാണ് എന്റെ അർത്ഥം. അങ്ങനെ എന്റെ അർത്ഥം. ഇത് ഓരോ സന്ദർഭം അനുസരിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് വ്യാഖ്യാതാവ് പറഞ്ഞത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് പൂഷര ഭൂമിയിൽ കൃഷി ചെയ്യുന്ന ഒരാൾ ഉദ്ദേശിച്ച് വേറെ ആൾ പറയുകയാണ് അല്ല ശ്രമേണ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ക്രിയയെ അധികാരിക്കണം. ശ്രമേണ സാധ്യം നാസ്തി. ഈ ശ്രമം കൊണ്ട് ഒരു ധാന്യം ഉണ്ടാകത്തില്ല. അപ്പോൾ ഉത്പത്തിക്കാണ് ഇവിടെ ശ്രമം കർണമായിരിക്കുന്നു. കർണത്തിൽ തൃതീയ വന്നു. അത് നേരത്തെ പറഞ്ഞല്ലോ, അത് ഓരോടത്ത് ആ സൂത്രം ആവശ്യമില്ലെങ്കിൽ ഏത് മതി? ഏത് മതി? അത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഏത്? ഇതൊരു പരിഭാഷ എന്ന് വെച്ചാൽ പൊതുവായ നിയമമാണ്, ഭാഷയത്തിലുള്ള ഒരു പരിഭാഷയാണ്. അതായത് ഇവിടത്തേക്ക് വേണ്ടി പറയുന്നതല്ല. ഈ വാർത്തയും കൊണ്ട് ഇവിടെ തൃതീയ ഒന്നൊന്നും ധരിച്ചു കളയരുത്. മനസ്സിലായോ? ഇവിടെ തൃതീയ വിധിക്കാനുള്ള വാർത്തകം ആണോ? പൊതു നിയമം പറയുന്നത് എന്താണോ? ഒരു കരവിഭക്തി വരുന്നതിന് ക്രിയ ശ്രമിക്കണമെന്ന് ഇല്ല, പിന്നെ ക്രിയയെ അധ്യാഹരിച്ചാലും മതി. ആ അതിനു വേണ്ടിയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ തൃതീയ വരുന്നതിനല്ല, ഇത് ക്രിയയെ അധികരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പരിഭാഷ പറഞ്ഞത്. തൃതീയ വരുന്ന ഏ സൂത്രം കൊണ്ട്? കർത്തുകർണ തൃതീയ വാർത്തയും കൊണ്ടാണോ? ഈ പരിഭാഷ കൊണ്ടാണോ? അല്ല. ഈ പരിഭാഷ എന്തിനു വേണ്ടി പറഞ്ഞു? കരവിഭക്തിയിൽ ക്രിയ ശ്രവിക്കണമെന്ന് ഇല്ല. ഏത് ഈ ഉദാഹരണം കൊടുക്കേണ്ടത്? കർത്തുകർണ സ്തുതിയിലല്ലേ? ഏത്? അലം ശ്രമേണെന്നുള്ളത് കൊടുക്കേണ്ടത്. അതിന്റെ തുടർച്ചയാണ് ഈ വരുന്നതല്ല. കർത്തുകർണയോ തൃതീയ എന്ന് പറയുന്നതിന്റെ തുടർച്ചയായിട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഇവിടെ കാരകത്തിന് തൃതീയ വിധിക്കുകയാണ്. അപ്പൊ അതിൽ പ്രധാനമായ സൂത്രങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പൊ കാരകത്തിന് തൃതീയ വിധിക്കും, തൃതീയ കാരകത്തിന് തൃതീയ വിധിക്കും. അപ്പൊ ചോദിക്കുന്നു അല ശ്രമേണ എന്ന് പറയുന്നിടത്ത് എങ്ങനെ വന്നു തൃതീയ? പറയത് കർണകാരം. ഇതെങ്ങനെ കർണമാകും? ഇവിടെ ക്രിയയില്ലല്ലോ എന്ന് ചോദിക്കും. അവൻ പറയുന്നു ഇവിടെ അതിനൊരു പരിഭാഷയുണ്ട്. ഗമ്യമാനാവിക്രിയ കാരഭത്വ പ്രയോജിക ഹേതുവാണ് എന്ന്. അതിന്റെ തന്നെയാണ്, അത് തീർന്നില്ല. തൃതീയവിഭക്തി തീരുന്നതുവരെ മെയിനായി നിൽക്കുന്ന ഏതാണ്? കർത്തകർണയോഹോ തൃതീയ. അവിടെ കൊടുത്താലും മതി, ഇവിടെ കൊടുത്തു. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ തർക്കം വരും. എന്താണ്, ഒരാൾ പറയും ഇത് ഹേതുവിൽ തൃതിയാണെന്ന്, വേറൊരാൾ പറയും കർണത്തിൽ തൃതിയാണെന്ന്. കാരണം രണ്ടും ഇപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താണ്, ഒരുപോലെയല്ലേ? അത് കേവലം ഒരു വിവാദത്തിൽ നിൽക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും പൊതുവെ ക്രിയ സാധകതമം കർണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് മുനിയുടെ വാക്കിനെ സാർത്ഥകമാക്കാൻ വേണ്ടി ക്രിയയെ സംബന്ധിച്ച് വരുന്നിടത്തെല്ലാം എന്ത് ചെയ്യും? കർണമായിട്ടെടുക്കും. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഹേതുവായിട്ടും എടുക്കും. അതിന് വഴക്കൂടേണ്ട കാര്യമില്ല, മനസ്സിലാക്കിയാൽ മാത്രം മതി. മനസ്സിലാക്കുന്നതാണ് പ്രയാസം, വഴക്കൂടാൻ എളുപ്പമാണ്. മറ്റൊരു ഉദാഹരണം പറയുന്നു, ശതേന ശതേന വത്സാൻ പായേതി പയഹ. ക്രിയയെ അധ്യാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉദാഹരണം പറയാണ്. ശതേന പരിച്ഛിദ്യ ഇത്യർത്ഥ. പരിച്ഛിദ്യ എന്ന് വെച്ചാൽ വ്യാവർത്തിപ്പിച്ചിട്ട്. ഈ പഴയകാലത്ത് ആട് കന്നുകാലികളെല്ലാം കൂട്ടം കൂട്ടമായി കൊണ്ടുപോകുമല്ലോ, അപ്പോൾ അതിന് വെള്ളം കൊടുക്കുകയാണ്. പയഹ എന്ന് വെച്ചാൽ വെള്ളം. അപ്പോൾ വെള്ളം കൊടുക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം കൂടെ ചെന്നിടുന്ന് ഇടിച്ച് പാത്രമൊക്കെ തകർക്കും, അല്ലെങ്കിൽ കുളത്തിലാണ് പോയി കുടിക്കുന്നതെങ്കിൽ കുളമൊക്കെ നാശമാക്കും, കലക്കും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആട്ടിടയൻ അല്ലെങ്കിൽ പശുവിനെ മേയ്ക്കുന്ന ആള് നൂറ് നൂറാക്കി തിരിച്ചു, 10,000 ഉണ്ട്, 100 100 തിരിച്ച്, 100 × 10 ഗ്രൂപ്പായി ഓരോ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് വെള്ളം കുടിപ്പിക്കുന്നു. ഇപ്പൊ ശതേന ശതേന എന്ന് പറഞ്ഞാൽ ശതസംഖ്യാകമായ പശുക്കളെ മറ്റുള്ളതിൽ നിന്നും വ്യാവർത്തിപ്പിച്ചിട്ട് വേർതിരിച്ചിട്ട് കുടിപ്പിക്കുന്നു എന്നാണ്. ശതേന ശതേന പരിച്ഛിദ്യ വ്യാവർത്തിയ എന്നർത്ഥം, വേർതിരിച്ചിട്ട്. അവിടെ ഏതാണ് അധ്യാഹരിച്ച ക്രിയ? പരിച്ഛിദ്യ, അതാണ് അധ്യാഹരിച്ച ക്രിയ. പായേരി എന്ന് പറയുന്നത് അധ്യാഹരിക്കണോ? ചെറുവ്യമാണ് ക്രിയയാണ്. ഞാൻ ചോദിച്ച ഏതാണ് അധ്യാഹരിച്ച ക്രിയ? ആ, ഇതിലെ അധ്യാഹരിച്ച ക്രിയ ഏതാണ്? അതവിടെ ഉണ്ടല്ലേ പായേതി എന്ന് പറയുന്നത്. ആ, ശതേന ശതേന വത്സാൻ പായേതി. അവിടെ പായേതി എന്ന് പറയുന്ന ക്രിയ ഉണ്ട്. അപ്പോ ഇവിടെ പരിച്ഛിദ്യ എന്ന് പറയുന്ന ക്രിയയാണ് എന്ത് ചെയ്തത്? ആര്? പട്ടോജ്യതീക്ഷിതര് അധ്യാഹരിച്ചത്. പരിചിത്യ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? വ്യാവർത്തിയ, വ്യാവർത്തിച്ചിപ്പിച്ചിട്ട് ആ ക്രിയക്ക് കാരണമായി എന്ത്? ശതം. ശതം എന്ന് പറഞ്ഞാൽ 100 സംഖ്യയല്ല, പിന്നെയോ 100 സംഖ്യയുള്ള പശുക്കളോ കാളയോ ആടോ അതിനെ. അപ്പോ ഇവിടെ എങ്ങനെ തൃതി വരും? തൃതീയ വരുന്ന എങ്ങനെ? എങ്ങനെയാ തൃതീയ വരുന്നു? എങ്ങനെ? കർത്തൃകർണയോഹോ തൃതീയ. എന്തുകൊണ്ട്? പരിച്ഛേദിക്കുക എന്ന് പറയുന്ന ക്രിയക്ക് കർണമാണ് ശതം എന്ന് പറയുന്നു. അപ്പോ അവിടെ സാധകതമം കർണം കർത്തകർണയോ തൃതീയ വന്നു. ശതേന ശതേന വത്സാൻ പായേതി എന്ന് പറയുന്നു. വത്സാനം എന്ന് പറയുന്നിടത്ത് ദ്വിതീയം ഒന്ന് എങ്ങനെ ഏതിന് ആ പായതി എന്ന് പറയുന്നതിന്റെ കർമ്മമായതുകൊണ്ട് കുടിപ്പിക്കുന്നു. ഇത് ഹേതുമതിച്ച നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കേണ്ടതാണ്. പ്രേരണക്രിയയാണ് കുടിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ പയേന് എന്തുവരും കർമ്മം, രണ്ട് കർമ്മമുണ്ട്. എങ്ങനെ ഏത് രണ്ട് കർമ്മം ഏതൊക്കെയാണ്? പയഹാന്നും ക്രിയണെന്ത് പയേന് കുടിപ്പിക്കുന്നു, കുടിക്കുന്നു എന്നല്ല കുടിപ്പിക്കുന്നു, പ്രേരണാർത്ഥത്തിലുള്ള ക്രിയ നിജന്തം. അത് ആ പ്രക്രിയ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കും. Mm-hmm.